ശൃംഗാരം കൈമാറി താളം മുഴങ്ങി കൗമാരം ആറാടി ഈ ചിത്രരംഗത്തിൽ ഒരു താലവന നീലമയിൽ പീലിമാല ചൂടുന്നു ജീവനിലെ മോഹമദ ദാഹമൊരു രോമഹർഷം തൂകുന്നു ഹംസങ്ങൾ സരസിൽ നിത്യ ദാഹ പുഷ്പങ്ങൾ മനസ്സിൽ രാഗമായി ധ്യാനമായി ചേതന സംഗമം ഗഭര ഭാവലയ വീണയായി മാറുന്നു കാലമതിൽ കാമനദൻ മേളകളിൽ കാവ്യധാരമാകുന്നു മുത്തുമണി കവിരങ്ങൾ സദസ്സിൽ നൃത്ത കലാ സ്വപ്നങ്ങൾ അരങ്ങിൽ രാഗമായി ധ്യാനമായി ചേതന സംഗമം ദീപം തിളങ്ങി വെൺമേഘം പൂചൂടി ഗാനം തുടങ്ങി ഉന്മാദം തേൻ തേടി താരം ചിരിച്ചു ശൃംഗാരം കൈമാറി താളം മുഴങ്ങി കൗമാരം ആറാടി ഈ ചിത്രരംഗത്തിൽ